ഭാഷ്യകാരം പതഞ്ജലി പാണിനി സൂത്രകാരണദോസ്മി. ഇപ്പൊ രാവിലത്തെ ചോദ്യം അന്ത വന്നിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. ഭവ അന്തി എന്ന് വരുമ്പോ അവിടെ അതോ ഗുണെ വെച്ച് പൂർവസവർണം പരരൂപ ഏകാദേശം വരുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ പ്രഥമയോഹ പൂർവസവർണ എന്നുള്ള സൂത്രമനുസരിച്ച് അവിടെ ദീർഘം വരാമല്ലോ എന്ന്, പൂർവസവർണ ദീർഘം വരാമല്ലോ എന്നാണ്. ശരി. അല്ല, അവിടെ അവിടെ പ്രഥമയോഹ പൂർവസവർണ ദീർഘം എടുക്കാതെ ഇത് അപവാദമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഗുണം വരണം. ശരി. അപ്പൊ അതിന്റെ ശരിയായ സമാധാനം എന്താണ്? സമാധാനം പറയുക. ഇനി സമാധാന സ്വാമി പറഞ്ഞത് സഹചരിത അസഹചരിതയോഹോ സഹചരിതസ്യ ഗ്രഹണം എന്നുള്ള പരിഭാഷ അനുസരിച്ച് പ്രഥമ ദ്വിതീയയോഹോ എന്നുള്ള സൂത്രത്തില് പ്രഥമയോഹോ എന്നുള്ളതില് പ്രഥമയും ദ്വിതീയയും ഉള്ളത് കാരണം ഇവിടെ തിങ്കന്ത പ്രക്രിയയിൽ ദ്വിതീയ ഇല്ലാത്തത് കാരണം ആ സൂത്രം ഇവിടെ പ്രയോഗിക്കാൻ പാടില്ല. ശരി. ഇനി എന്തെങ്കിലും സമാധാനം കിട്ടിയാ പറ. ഇപ്പൊ മനസ്സിൽ തോന്നിയ സമാധാനം അതാണ്. വിദ്യാർത്ഥിയേഷു ധാതുർ ലോട്ട്. അത്ര ല പ്രഥമം ലട്ട്, അനന്തരം ലി ലട്ട്, തദനന്തരം ലുട്ട് സ്വരക്രമേണ, തദനന്തരം റിട്ട്, തദനന്തരം ലോട്ട്, അച്ചസ്വരക്രമേണ അനന്തരം ലോട്ട് ഭവതി. ലോട്ട് വിധായകം സൂത്രം ഭവതി വിദ്യാദ്യാർത്ഥേഷു ധാതുഃ ലോട്ട്. ലേട്ട് വേദേ അത്ര വൈദിക പ്രക്രിയ നാസ്തി ലോക സിദ്ധാന്ത കൗമുദ്യം അതഃ ലേട്ട് ഇത്യസ്യ ഛന്ദോ മാത്ര ഛന്ദോ മാത്രാണി അതഃ ലോട്ട് ഭവതി വിദ്യാദ്യർത്ഥേഷു ധാതുർ ലോട്ട്. ആശിഷി ലിംഗ് ലോട്ടൗ അർത്ഥം സ്പഷ്ടം. ലിംഗ് ലോട്ട് ദ്വയമപി ആശീർവാദ അർത്ഥേ ഭവതി. ഏതദപി ലിംഗ് ലോട്ട് ഉഭയ വിധായകം സൂത്രം. പൂർവസൂത്രേണ ലോട്ട് വിധീയത, അനേന സൂത്രേണ ലിംഗ് ലിംഗ് ലോട്ട് ഉഭയമൊക്കെ വിധീയത. അത്ര വിശേഷ അത്ര ലോട്ട് ആശീർവാദാർത്ഥേ വിധീയത. പൂർവത്ര ലോട്ട് വിദ്യാദ്യാർത്ഥേഷ അത്ര വിദ്യാദീത്യനേന അനന്തര സൂത്രം വർത്തതേ അനന്തരപൃഷ്ടേ വിധി നിമന്ത്രണ ആമന്ത്രണ അധിഷ്ഠ സംപ്രശ്ന പ്രാർത്ഥനേഷു ലിംഗ് വിധി നിമന്ത്രണ ആമന്ത്രണ അധിഷ്ഠ സംപ്രശ്ന പ്രാർത്ഥനേഷു ലിംഗ് വിധി നിമന്ത്രണ ആമന്ത്രണ അധിഷ്ഠ സംപ്രശ്ന പ്രാർത്ഥനേഷു ലിംഗ് വിധി നിമന്ത്രണ ആമന്ത്രണ അധിഷ്ഠ സംപ്രശ്ന പ്രാർത്ഥനേഷു ലിംഗ് ഏഷു അർത്ഥേഷു ധാതോർ ഏഷു അർത്ഥേഷു ധാതോർ ലിംഗ് സ്യാത്. ലിംഗ് സ്യാത്. അപ്പൊ അവിടെ വിദ്യാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എടുക്കുന്നു. പൂർവ നിർദ്ദിഷ്ട വിദ്യാദി ശബ്ദേന സൂത്രോക്ത വിദ്യാദയ ഗ്രാഹ്യ വിധി നിമന്ത്രണ ആമന്ത്രണ അതീഷ്ട സംപ്രശ്ന പ്രാർത്ഥന യേഷു അർത്ഥേഷു ധാതുർ ലിംഗ് ഇതം സൂത്രം ലിംഗ് വിധായകം ഭവതി ഇതു അത്ര നിർദ്ദിഷ്ട അർത്ഥേ ലോട്ടപി അന്യസൂത്രേണ വിധീയതി. വിധി അർത്ഥത്തിൽ തന്നെയാണ്, വിദ്യാദി അർത്ഥത്തിൽ തന്നെയാണ് ലോട്ടം. ഇനി വിദ്യാദികളുടെ അർത്ഥം ഏതാണെന്നും പറയുന്നുണ്ട്. ഓ, ഇതിനകത്ത് പേജ് നമ്പറില്ല. നല്ല ഇടപാടായി. എങ്ങനെയുണ്ട് പഠിക്കും? ആ, ഉണ്ട് പേജ് നമ്പർ. ഷട് ചത്വാരിംശത് അധിക ശതം. ഷട്ചത്വാരിംശതുത്തരശതം 146 പേജ്, 147 148 പേജ്. അതിലൂടെ പേജ് നമ്പറില്ല. അസ്മിൻ പൃഷ്ഠേ അന്തിമ സൂത്രം ഭവതി ഹേതു ഹേതുമതോർ ലിംഗ്. തത്ര ദ്വിതീയ പങ്ക്തൌ വിധി നിമന്ത്രണേതി ലിംഗ്. വിധി പ്രേരണം ഭൃത്യാദേഹേ നികൃഷ്ടസ്യ പ്രവർത്തനം യജേത. നിമന്ത്രണം നിയോഗകരണം ആവശ്യകേ ശ്രാദ്ധഭോജനാദോ ദൗഹിത്രാദേഹേ പ്രവർത്തനം ഇഹ ഭുഞ്ചീത. ആമന്ത്രണം കാമചാര അനുജ്ഞ ഇഹ ആസീത. അധീഷ്ടം സത്കാരപൂർവകോ വ്യാപാരഃ പുത്രം അധ്യാപയേത് ഭവാൻ സംപ്രശ്നഃ സമ്പ്രധാരണം കിംഭോ വേദം അധീയ ഉദതർക്കം. പ്രാർത്ഥനം യജ്ഞ ഭോ ഭോജനം ലഭേയ ഏവം ലോട്ട് യേഷു അർത്ഥേഷു ഏവ ലോട്ട് ഭവതി. അതായത് ഇവിടെ വിധി നിമന്ത്രണ വിധി എന്ന് പറയുന്നത് ആ സൂത്രത്തിന്റെ പ്രതീകമാണ്. ഇപ്പൊ നമ്മൾ വായിച്ച വിധി നിമന്ത്രണ ആമന്ത്രണ അധിഷ്ഠ സംപ്രശ്ന പ്രാർത്ഥന ഈ അർത്ഥങ്ങൾ ഇവിടെ വിശദീകരിക്കണം. ഇത് ലകാരാർത്ഥ പ്രക്രിയയാണ്. ലകാരാർത്ഥത്തെ വിധിക്കുന്നതിന് വേണ്ടി അഷ്ടാധ്യായിയിൽ കൂടുതൽ സൂത്രങ്ങളുണ്ട്. ഇവിടെ ആകെ 2-3 സൂത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ സൂത്രം വന്നതുകൊണ്ട് ഇവിടെ അത് പറഞ്ഞില്ല. വിധി നിമന്ത്രണം ഇത്രേ പറഞ്ഞുള്ളൂ. ആദ്യത്തേതാണ് വിധി. പ്രേരണം ഭൃത്യാദേഹേ നികൃഷ്ടസ്യ പ്രവർത്തനം. വിധി ഇത്യസ്യ അർത്ഥഃ ഭവതി പ്രേരണം. പ്രേരണ ഇത്യവി വദതി പ്രേരണ. പ്രേരണ ഇത്യസ്യ ത്വം ഏതത് ഗുരു ഇത്യാദി ആജ്ഞ ഭവതി പ്രേരണ. ഭൃത്യാദേഹേ നികൃഷ്ടസ്യ പ്രവർത്തനം. സ്വസ്മാത് നികൃഷ്ടസ്യ ഭൃത്യാദേഹേ പ്രവൃത്യർത്ഥം. പ്രവൃത്യർത്ഥ പ്രേരണ ഭവതി വിധി. യഥാ വേദോ വിധീയതേ സ്വർഗകാമോ യജേത ഇതി തത്ര യജേത ഇതി വിദ്യാർത്ഥി ലിംഗം ഭവതി ഏവം ലോടപി ഭവതി യജതു ഇതി തന്നെക്കാളും താഴ്ന്ന ഒരാളിനോട് ആജ്ഞാപിക്കുന്നതാണ് വിധി എന്ന് പറയുന്നത്, വിധിക്കുന്നു. ആണോ പ്രേരണം ഭൃത്യാദേ നികൃഷ്ടസ്യ പ്രവർത്തനം, അതിൻ്റെ ഉദാഹരണമാണ് യജേത യാഗം ചെയ്യോ വിധിക്കുകയാണ്. നിമന്ത്രണം നിയോഗകരണം ആവശ്യകേ ശ്രാദ്ധോജനാദോ ദൗഹിത്രാദേഹേ പ്രവർത്തനം. ശ്രാദ്ധ ഭോജനേ ഏക സ്വം ദൗഹിത്രം ദുഹിതായാഹ അപത്യം ഭവതി ദൗഹിത്ര തം നിയോജയതി പ്രേരയതി ത്വം അവശ്യം ശ്രാദ്ധഭോജനം കരണീയമിതി. തത്ര തേന ശ്രാദ്ധഭോജന അകരണേ പ്രത്യവായഃ ഭവതി. കസ്മാത് തസ്യ ശ്രാദ്ധഭോജനസ്യ വിഹിതത്വ ശാസ്ത്രേണ വിഹിതത്വ തത് തസ്യ അവശ്യ കർത്തവ്യമേവ കർത്തവ്യസ്യ അകരണേ പ്രത്യവായഃ ഭവേത്. ഏതാദൃശേഷു സ്ഥലേഷു അപ്പി വിധിലിംഗ് പ്രയുജ്യത്തെ തത്ര ആവശ്യകത്വം ദ്യോതയതി. ആവശ്യകത്വം ഇത്യസ്യ അകരണേ പ്രത്യവായ ഫലകം ഇത്യർത്ഥ. എന്നുവെച്ചാൽ ദൗഹിത്രനോട് പറയുന്നു ശ്രാദ്ധത്തിൽ നീ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അയാളതനുസരിച്ചില്ലെങ്കിൽ അയാൾക്ക് പാപം ഉണ്ടാവും. ഇവിടെ പറഞ്ഞിരിക്കുന്നു മനസ്മൃതിയിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്രാദ്ധത്തിന് ഒരു ഉത്തമനായ ബ്രാഹ്മണനെയാണ് ക്ഷണിക്കേണ്ടത്, പക്ഷെ കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? അത് ചെയ്യുന്ന ആള് ദൗഹിത്രനെ തന്നെ ക്ഷണിച്ചു. ഇനി അയാളം വരാതിരുന്നാലോ? അതുകൊണ്ട് നിയമമുണ്ടാക്കി ദൗഹിത്രനെ ശ്രാദ്ധത്തിന് ക്ഷണിച്ച് അയാൾ വന്നാൽ വരാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് പാപം ഉണ്ടാകും. പിന്നെ ദൗഹിത്രന് പോകാതിരിക്കാൻ പറ്റും. അത് ശാസ്ത്ര നിയമമായി. അതിനാണ് ഇവിടെ പറഞ്ഞ ആവശ്യകേ ശ്രാദ്ധ ഭോജനാകു. ആവശ്യകം എന്ന് പറഞ്ഞ ഇതാണ്, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പാപം ഉണ്ടാകും, ചെയ്തേ തീരൂ എന്ന് നിർബന്ധമുള്ള സ്ഥലങ്ങളിലാണ് എന്ത് നിമന്ത്രണാർത്ഥത്തിൽ ലിംഗ് പ്രയോഗിക്കുന്നത്. വേറൊരു ബ്രാഹ്മണനെ വിളിച്ച് അയാൾ വന്നില്ല വെച്ചിട്ട് പാപമൊന്നുമില്ല. അതില്ല, ദൗഹിത്രാദി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവര്. എന്ന് വെച്ചാൽ ഒരാളെ കിട്ടാതിരിക്കുക, തീരെ കിട്ടാതിരിക്കുമ്പോഴാണ് ആരെ വിളിക്കുന്നത്? ദൗഹിത്രനെ. അവൻ വരാതിരുന്നു കഴിഞ്ഞാൽ ഇനി വിളിക്കാൻ ആരുമില്ല, അതുകൊണ്ട് അവന് പാപം. അപ്പം പാപം ചെന്നേ പറ്റും. ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ്, നഷ്ടമുള്ള കേസല്ല. എന്നാലും ഓരോരുത്തരുടെ ബുദ്ധിയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാ അവന് പാപം കിട്ടും, കിട്ടിയ പാപം അവൻ വന്നല്ലേ പറ്റും. ജീവനുണ്ടെങ്കിൽ വരും. എനിക്കിന്ന് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു. അതാണ് പറയുന്നത്. ഇവിടെ എന്താണ് നിയോഗകർണം? നിയോഗകർണം എന്ന് വെച്ചാൽ ഹഠാത് പ്രേരണ. ആവശ്യകം എന്ന് പറയുന്നതാണ് നിർബന്ധപൂർവ്വ ക്ഷണം. നിർബന്ധമായി പറയണം, നീ വന്നേ തീരും. അതിനാണ് നിമന്ത്രണം എന്ന് പറയുന്നത്. അത് നിമന്ത്രണത്തിന് പൊതുവെ അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു നിമന്ത്രണം ഒരാൾ തന്നു കഴിഞ്ഞാൽ അതിന് പോയില്ലെങ്കിൽ അത് ഒരു അഭംഗിയാണ് എന്നൊരു ധാരണയുണ്ട്. ചെന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോശമാണ്, ചെന്ന് തന്നെ തീരണം. ആ നിബന്ധനം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. നിമന്ത്രണമെന്ന് കത്തിലടിക്കും, നിമന്ത്രണം അടിച്ചിട്ട് ആ കത്ത് കൊടുക്കുക. നിമന്ത്രണമാണെങ്കിൽ പോയേ തീരും എന്നൊരു ധാരണയാണ്. പാപമുണ്ടോ ഇല്ലയോ എന്തായാലും പോകണമെന്നാണ്, നിമന്ത്രണമാണെങ്കിൽ. അതാണ് നിമന്ത്രണം, നിയോഗകരണം. അത് പറയുന്നു എന്താണ് നിയോഗകരണം? ആവശ്യകേ ശ്രാദ്ധ ഭോജനാദോ. ആവശ്യം എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ശ്രാദ്ധ ഭോജനാദികൾ, ദൗഹിത്രാദിഹേ പ്രവർത്തനം എന്ന് വെച്ചാൽ പ്രേരണ. ഞാൻ പറയുന്നത് പഴയ ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ഇഹ ഭുഞ്ചീത, ഞാൻ ക്ഷണന ക്ഷണിക്കുന്ന എങ്ങനെയാണ് ഒരു ഭക്ഷിക്കു. ആമന്ത്രണം കാമചാരാനുജ്ഞ. നിമന്ത്രണവും ആമന്ത്രണവും തമ്മിലുള്ള വ്യത്യാസം പറയണം. ആമന്ത്രണം എന്ന് പറഞ്ഞാൽ കാമചാരാനുജ്ഞ. കാമചാരം ഇഷ്ടപ്രവൃത്തി തസ്യാഹ പ്രവൃത്തേഹേ അനുജ്ഞ. അനുജ്ഞ മാത്രം, അനുജ്ഞ എന്ന് വെച്ചാൽ അനുവാദം. എങ്ങനെ? ഇഹ ആസീത, ഇരിക്കൂ. ഇരുന്നില്ലെങ്കിൽ പാപമൊന്നുമില്ല, ഇരിക്കാം. ഇരുന്നാൽ പുണ്യവുമില്ല. മറ്റിടത്ത് അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറും നിറയും പുണ്യവും കിട്ടും. ഇവിടെ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് കാമചാരാനി. പാപപുണ്യം ഇവിടെ വരുന്നില്ല. നിഹാസീത ത്രാസ്യതാം എന്നൊക്കെ പറയും. അത്ര ആവശ്യകത്വം നാസ്തി പാപ പുണ്യം ഫലദായകം കർമ്മന്ന. അത അത്ര ഇഷ്ടപ്രവൃത്തി സ്വേച്ഛാപ്രവൃത്തി സ്വീകാര്യം. തേഷു സ്ഥലേഷു ആമന്ത്രണ ദ്യോതകം ഭവതി ലോട്ടവി. ഇതിന് പൊതുവെ വിധിലിംഗം എന്ന് പറയുമല്ലേ, പൊതുവെ പറയുന്ന വിധിലിംഗം അല്ലേ? ഏത് ഈ അർത്ഥങ്ങൾക്ക് എല്ലാത്തിനും പറയുന്നത്? ആ ഇതൊക്കെ വിധിലിംഗ്. വിധിലിംഗ് പ്രയോഗത്തിൽ ഈ അർത്ഥങ്ങൾ ഏതും വരാം. അധിഷ്ഠം സത്കാരപൂർവകോ വ്യാപാര പുത്രം അധ്യാപേ ഭവാൻ അധിഷ്ഠം. അധിഷ്ഠ ഇതി ക്വചിത് പുല്ലിംഗപാഠ കിന്തു അത്ര അധിഷ്ഠം ഇതി നംസലിംഗ. സത്കാരപൂർവക വ്യാപാര ബഹുമാനപൂർവക വ്യാപാര പുത്രം അധ്യാപേത് ഭവാൻ, അങ്ങ് എന്റെ മകനെ പഠിപ്പിച്ചാലും. അങ്ങനെ പറയുന്നിടത്താണ് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്നിടത്തും എന്തുപയോഗിക്കാം? നിങ്ങൾ ഉപയോഗിക്കാം. സംപ്രശ്ന സമ്പ്രധാരണം. സമ്പ്രധാരണം എന്ന് വെച്ചാൽ നിശ്ചയത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പറയുന്നത്. എങ്ങനെ? കിംഭോ വേദം അതീയ ഉദത്തർക്കം. ഇപ്പോൾ ഒരാൾ മറ്റൊരാളിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താ പഠിക്കേണ്ടത്, വേദമാണോ തർക്കമാണ്? അടുത്ത ക്ലാസ് എന്താണെന്ന് ചോദിക്കുന്നതാണ്. അടുത്ത ക്ലാസ് എന്താ, വേദമാണോ തർക്കമാണോ എന്നുവെച്ചാൽ അവിടെ നിർണയിക്കാൻ വേണ്ടി സംശയത്തെ ഉന്നയിക്കുന്നിടത്ത് ലിംഗി ഉപയോഗിക്കാം. വിധിലിംഗി വേദമാണോ പഠിക്കേണ്ടത്, ഉത്തമശേഖവനാണോ അധീത ധീയതം അധീത വിധിലിംഗിന്റെ ഉത്തമർഷൻ അധീയ എന്നൊരു വേദം അധീയ അവത തർക്കം അവിടെ എന്നുവെച്ചാൽ ഒരു സംശയരൂപത്തിൽ ചോദിക്കുമ്പോഴും ഉപയോഗിക്കാം. ഈ നാല് സ്ഥലത്തും പ്രേരണാർത്ഥത്തിലാണ്. ഇതെല്ലാം പ്രേരണയാണ്, ഒരു തരത്തിലെങ്കിലും വേറൊരു തരത്തിൽ പ്രേരണ. പക്ഷെ അതിൽ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിമന്ത്രണം, ആമന്ത്രണം, അധീഷ്ഠ, സംപ്രസ്. അഞ്ചാമത്തത് പ്രാർത്ഥന, യാചന. പ്രാർത്ഥന യാജ്ഞ, പ്രാർത്ഥിക്കുന്നു, ആവശ്യപ്പെടുന്നു, താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. ഭോജനം ലഭേയ, ഭക്ഷണം കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടോ, എനിക്ക് ഭക്ഷണം കിട്ടുമോ എന്നുള്ളതാണ്. അഹം ലഭേയ എന്നാണ് അത് യാചിക്കുകയാണ്. ഏമൻ ലോട്ട്, ലോട്ടും ഇങ്ങനെ അല്ലല്ല, അതീയ വേറൊരു രൂപത്തില് ഏ വരുമല്ലേ, ഏ വരുന്ന രൂപങ്ങളുണ്ടല്ലേ. ഇല്ല, അതീയേത ഉത്തമ പുരുഷന് ഈ ലിംഗില് ലീയേ എന്ന് പറഞ്ഞ ചില പ്രാർത്ഥനകൾ കണ്ടിരുന്നു. ലീയേ അങ്ങനെ ചില ഈ പഞ്ചാശതിയിൽ അധീയേ, അധിയാവഹേ, അധിയാമഹേ, അങ്ങനെ ലീയേ, ലീയേ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ലയിക്കണമേ എന്ന് പറഞ്ഞു, അതല്ല അതേപോലെ ആയിരിക്കില്ല അല്ലേ. ഉത്തമ വിഷയം ആ സംശയം വേണ്ട, അത് വാട്സാപ്പ് എടുത്ത് അല്ല നിങ്ങളെ ഇത് നോക്കിയോ, ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയോ, അതിനകത്ത് കാണും. അടുത്തെന്ത് വരുന്നു ലോട്ടില്? ഇപ്പം ലോട്ട് വന്നു, ലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രക്രിയ? ശേഷാത്കർത്തരി പരസ്മീതി പരസ്മീസഞ്ജ ശേഷേ പ്രഥമ ഇതി പ്രഥമപുരുഷ ശേഷാത്കർത്തരി പരസ്യതും തിപ്പ് ഏകവചന ഭൂത്തി ദിസ്ഥിതേ തിങ്ക്സിത് സർവധാതുകം ഇത്തിനേന സർവധാതുക സഞ്ജ സാർവധാതുക സപ്ഞായാം പൂർവത്ര കർത്തരി ശപ് ഇതി കർത്തരി ശപ് ഭൂ ശപ് തിങ്ക്സിത് സർവധാതു ഇതി പുന സർവധാതുക സഞ്ജ സർവധാതുക ആർദ്ധധാതുകയോഹോ ഇതി ഗുണ അവാദേശഃ ഭവ തി ഭവതി ഇതി ലട്വത് ഭവതി ഭവതി ഇതി സ്ഥിതേ ഏരുഹു അനന്തരം ഭവതി സൂത്രം ലോട ഇകാരസ്യ ഉഹു ലോട ഇകാരസ്യ ഉഹു സ്യാത് ഭവതി ഇതി ലോട ലോട ഇകാര വർത്തതേ തസ്യ ഇകാരസ്യ ഉഹു സ്യാത് ഇകാരസ്യ സ്ഥാനേ ആദേശോ ഭവതി ഊ ഇതി ഏവം ഭവതി ഇതി ഭവതു ഇതി ജാതം ഭവതു ഏഹേ ഊ ഈ ഇത്യസ്യ ഷഷ്ടി ഭവതി ഏഹേ ഊ ഇതി ഭവതി പ്രഥമ ഏ അതഃ ഈ ഇത്യസ്യ സ്ഥാനേ ഉ ആദേശ സ്യാത് ഭവതു ഇതി ലോട്ട് ച വിദ്യാർത്ഥേഷു ലോഡിക്കൃതേ ഭവതു ഇതി ഭവതി ആശിഷി ലിംഗ് ലോഡോ ഇത്യനേന ലോഡിക്കൃതേ തത്രാപി പൂർവദേവ ഭൂ തി ഇത്യത്ര തിങ്സ് സർവധാതു ഇത്യനേന സർവധാതു സംജ്ഞായാം കർത്തരി ശപ് ഇതി ശപിക്കൃതേ ശപ് ഇത്യസ്യാപി തിങ്സ് സർവധാതുകം ഇത്യനേന സർവധാതു സംജ്ഞായാം പൂർവത്ര സർവധാതു അർദ്ധാതി ഗുണേ അവാദേശേ ഭവ തി ഇതി പൂർവദേവ ഭവതി കിന്തു അത്ര ആശിഷി ലിംഗ്ലോടോ ഇത്യനേന ലോഡ് ഭവതി ഇത്യതഃ തുഹ്യോ താതങ് ആശിഷ്യന്യതരസ്യാം തുഹ്യോഹോ താതങ് ആശിഷി അന്യതരസ്യാം ആശിഷി തുഹ്യോ താതങ് വാ കരത്വാ സർവാദേശഃ താതങ് ആശിഷി ഇത്യത്ര അംഗകാരസ്യ ദ്വിത്വം കഥം ഭവതി അത്ര ആഗമ ഭവതി നത് ദ്വിത്വം അതഃ ഭവതി തു ഹ്യോ ഹ്യോഹോ തു ഇത്യസ്യ ഹി ഇത്യസ്യ ദ്വയസ്യാപി ആശിഷി താതങ് വാസ്യാത് അത്ര ഭവതി ഇത്യത്ര ആശിഷി ലോഡി കൃതേ തസ്യ ഏരുഹു ഇത്യനേന ഉകാരേ കൃതേ ഭവതു ഇത്യത്ര അനേന സൂത്രേണ തു ഇത്യസ്യ താതങ് വിധീയത്തെ താതങ് ഇത്യത്ര നകാരസ്യ ഇസ്സഞ്ജ്ഞാലോപഃ താതങ് അന്തിമാകാരസ്യാപി നിവൃത്തിഃ താത് ഇത്യവശിഷ്യത്തെ തസ്യ സർവാദേശത്വേ തു ഇത്യസ്യ സ്ഥാനെ വികൽപ്പേന താത് ഇതി ഭവതി അതഃ ഭവതാത് ഇതി സിദ്ധ്യതി. മനസ്സിലായല്ലോ? വികൽപ്പ അന്യതരസ്യാം ഇത്യസ്യ അന്യതരസ്യാം ഇത്യുക്തത്വാ വികൽപ്പേന സിദ്ധ്യതി. കസ്മാത് അലോന്ധ്യസ്യത്വേന അത്ര സർവാദേശകൃത അത്ര പ്രശ്ന കാതങ്ങിത്വാച്ചസൂത്രം അത്ര അനേകാല താതങ് അഥവാ സർവാദേശം കോത്ര ദോഷ ഇത് അനേകാലപി അന്തസ്സീവ സ്യാദിതി പൂർവമുക്തം തദനുസാരേണ അത്ര ഇത് താതങ്ങിത് അനേകാൽ ലഭി അത്ര അനേകാൽ വർത്തതേ ഏവമപി അന്തസ്സീവ സ്യാദിതി പൂർവമുക്തം തേന ന്യായേന അത്ര അന്താദേശഃ കർണീയഃ കിന്തു അത്ര സർവാദേശ ഇതി കസ്മാദുക്തം ഇതി ഏവ പ്രശ്നഃ തസ്യ സമാധാനം പരത്വാത് പരത്വാത് പരത്വാത് ഏവം ഉക്തേ സതി താതങ് പരത്വേ പരാത് അപവാദ ബലിയ അപവാദത്വാത് അത്ര നിശ്ചൈത്യനേന അന്താദേശ കസ്മാന്ന് ഭവതി ഇതി പുനഃപ്രശ്ന ഭവതി തസ്യ സമാധാനം ഏവം ദീയതേ അനംസോ ഇതി ആദേശു അനംസോ ഇതി കുത്ര ഉക്തം സഹി ശബ്ദ തസ്യ കോ വൃത്തി ക അങ്ങനെ ഒരു വൃത്തി ഞാൻ കേട്ടിട്ടില്ല. സഹി ശബ്ദസ്യ അനങ്ങാദേശ സ്വന്തം വൃത്തി ഉണ്ടാക്കണം. സഖ്യുരംഗസ്യ അനങ്ങാദേശ അസംബുദ്ധ അതാണ് വൃത്തി. അവിടെയെല്ലാം എന്താണ് അനങ് ഇത്യസ്യ അനേകാൽപ്യ അപി ഇത അപവാദത്വാ അത്ര സർവാദേശ കൃത. അനങ് ഇത്യത്ര ഇത ഇത്വേ അപി അനേകാൽത്വ സർവാദേശ കൃത അപവാദത്വ വിശേഷസൂത്രം ഭൂതി അനങ്സവത്യത്ര വിശേഷസൂത്രം ഭൂതി കേവല സഹി ശബ്ദാർത്ഥമേവ തത് അത അപവാദത്വ അനേകാത്വേ അപി സർവാദേശ നിത്വേ അപി തത്ര ന അത്ര സഖി ഇത്യത്ര ഇക്കാരസ്യ ആദേശ അനേകാലത്വ അപി നിശ്ചൈത്യനേന അപവാദത്വാ സഖി ഇത്യത്ര ഈ ഇത്യസ്യ സ്ഥാനെ അനംഗകൃത സഖൻ ഇത്യത്ര ഉപദാതുർവേ സുലൂപേ നണൂപേ സഖ ഇതി സിദ്ധി തത്ര ഗീത് അനേകാൽ അപി അന്ത്യസീവ സ്യാ അനേകാലത്വ അപി തത്ര അന്താദേശ കൃത കിന്തു അത്ര അപി ഗീതേവ അനേകാലേവ കിന്തു അത്ര അന്താദേശ ന കൃത കിന്തു സർവാദേശ കൃത കസ്മാ തത്ര ഗീതേതി അനങ്ങിത്യത്ര അംഗീതി അന്താദേശ വിധാനായേവ കൃതഃ തത്ര ഞിച്ച ഇത്യനേന സൂത്രേണ അന്താദേശ വിധാനായേവ തത്ര ഞിതിരി നിർദ്ദിഷ്ട അനങ്ങിത്യത്ര കിന്തു അത്ര താദങ്ങിത്യത്ര പ്രയോജനാന്തരം വർത്തത അത്ര നീതിചായത്തിനേന ഗുണവൃദ്ധിയാതി നിഷേധായ കേഷ്യസ്ഥലേഷു ഗ്രഹിജ്യ വൈവ്യ ദിവേഷ്ടി വിജതി വൃജതി ബൃജതീനാം ഇത്യാദി സ്ഥലേഷു സംപ്രസാരണകർണായ ഏവം അത്ര അംഗിത് ബഹുപ്രയോജനക ഭവതി അത അത്ര ഇത് കൃതേ അപി അനേകാൽത്വാത് സർവാദേശ ഏവ ഭവതി മനസ്സിലായോ? അവിടെ ഇത് ചെയ്തത് കേവലം അന്താദേശത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇവിടെ ഇത്തെന്ന് പറയുന്നതിന് പല പ്രയോജനങ്ങളാണ്, അതിനെ നമ്മൾ മനസ്സിലാക്കും. ചിലടത്ത് ഗുണവൃദ്ധികളെ നിഷേധിക്കുന്നതിന്, ചിലടത്ത് സംപ്രസാരണത്തിന് വേണ്ടി, ഇങ്ങനെ പല പ്രയോജനങ്ങളുണ്ട്. അവിടെ ഞിത്ത് ചെയ്തതുകൊണ്ട് ഞിച്ച പ്രവർത്തിച്ചേ മതിയാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഞിത്തിന് പല പ്രയോജനങ്ങളുണ്ട്. അപ്പൊ ഞിത്ത് അന്യത്ര ചരിതാർത്ഥമാണ്, അതുകൊണ്ട് ഞിത്തിന് ഇവിടെ അപവാദമായിട്ടെടുക്കാൻ പറ്റില്ല, കഴിയില്ല. അതുകൊണ്ട് ഇവിടെ എന്തോരും അനേകല്ലായതുകൊണ്ട് പരമായതുകൊണ്ട് സർവാദേശ പരത്തേക്കാൾ ബലമാണ് അപവാദം. പക്ഷെ ഇവിടെ ഞിത്തിന് അപവാദമായിട്ടെടുക്കാൻ കഴിയില്ല, ഇവിടെ ഞിത്കരണത്തിന് മറ്റ് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു, അനേകാൽ എന്നെടുത്തുകൊണ്ട് സർവാദേശം വരുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, പരത്വ സർവാദേശ ഏവം ഭവതി ഇത്യത്ര ആശിഷി ലോട്ടോ ഏരു ഇത്യനേന ഉകാരേ കൃതേ ഇകാരസ്യ ഭവതു ഇത്യത്ര തുഹ്യോഹോ താതങ്ങൻ ആശിഷ്യൻ ഇതരസ്യത്യനേന താതങ് കൃതേ താത് ഇതി അവശിഷ്യത്തെ ഭവതാതിതി ഭവതി. അതത്ര വികൽപ്പേന രൂപദ്വയം സിദ്ധ്യതി പ്രഥമ ഏകവേനേ ഭവതു ഭവതാതിതി. ആശിഷി ഏവ താതങ്ങ ഭാവേ കഥം ഭവതി ഭവതു ഇതി. ആശിഷി ലോട്ടോ രൂപദ്വയം ഭവതി, ഏകം ഭവതു ഇതി അന്യത് ഭവതാ. വിധി ലോടി ഭവതു ഇതി ഹിന്ദു അത്ര രൂപദ്വയമേവ നത് രൂപത്രയം ആശിഷി ലോടി വിധി ലോടി ച ഭവതു ഇതി ഏകം രൂപം ആശിഷി ഭവതാതിതി അന്യത് രൂപം അത ഭവതു ഭവതാ ഇതി രൂപദ്വയമേവ ഭവതി അത്ര. ഇവിടെ ആശിഷ് അല്ല പഠിക്കുന്നത്, രണ്ടും വിദ്യാദ്യർത്ഥേഷു ലോട്ട് ലോട്ട് ചൈത്തനേന വിദ്യാദ്യർത്ഥേഷു ലോട്ട് ഭവതി ആശിഷി ലിംഗ്ലോടോയിത്തനേന ആശിഷി ലോട്ട് ഭവതി ആശിഷി ലോടി കൃതേ തത്ര ഭവതു ഭവതാതിരി രൂപദ്വയം വിദ്യാദ്യർത്ഥേഷു ലോടി കൃതേ ഭവതു ഇതി ഏകയേവ. മനസ്സിലായോ? അപ്പൊ സിദ്ധരൂപത്തിൽ ആശിഷിലോട്ട് ആശിഷിലിംഗും വിധിലിംഗും രണ്ടായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. രണ്ടില്ല ഇവിടെ വരുന്നില്ല, കാരണം എന്തുകൊണ്ട്? ആശിഷി വന്നാലും രൂപവ്യത്യാസം വരുന്നില്ല, ഒരു രൂപം കിട്ടും, മറ്റ വികല്പമായതുകൊണ്ട്. അപ്പൊ ഈ ആശിഷിയാണെങ്കിൽ രണ്ടുപയോഗിക്കണം, വിധിയാണെങ്കിൽ ഒന്നേ ഉപയോഗിക്കാം. അതായത് ഇവിടെ ഒരു ആശിഷി ലോടും വിധിലോടും വിധിച്ചെങ്കിലും ഇവിടെ എന്താണ് രൂപത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഭവതു എന്ന് പറയുന്നത് ആശിഷിയിലുമുണ്ട് വിധിയിലുമുണ്ട്, അപ്പൊ രണ്ടിടത്ത് സമാനമാണ്. പിന്നെ ആശിഷിയിലാണ് ഭവതാതെന്ന് വരുന്നത്. അപ്പൊ വിധിയിൽ വിധിയിൽ ലോട്ടിന് രൂപവ്യത്യാസം ഇല്ല, അതുകൊണ്ട് ആശിഷിയും വിധിയും കൂടെ ചേർത്ത് നോക്കുമ്പോൾ എന്താണോ ഭവത് ഭവതാത് എന്നുള്ളൂ. അതുകൊണ്ട് രൂപത്തിന് വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ലോട്ട് രണ്ടു തരത്തിൽ എഴുതാത്തത് അല്ലേ. രണ്ടിന്റെ ആവശ്യമില്ല, ലിംഗാണെങ്കിൽ രണ്ടെണ്ണം വരും, രണ്ടില് രണ്ട് അല്ലെങ്കിൽ രണ്ടു വരും. അവിടെ പ്രത്യേകം രൂപവ്യത്യാസം വരും, ഇവിടെ രൂപവ്യത്യാസം വരുന്നില്ല. ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് തീരുമാനിച്ചിട്ട് വേണം ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. അത് പിന്നെ ഇതൊന്നും ആരും അർത്ഥത്തിലൊന്നും അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. പ്രയോഗത്തിൽ വരുമ്പം അങ്ങനെ ഉപയോഗിക്കും. ഒന്നും അത്ര നിഷ്കർഷാർത്ഥത്തിന്റെ കാര്യത്തിലൊന്നും പ്രയോഗിക്കുന്നവർ ഉപയോഗിക്കാറില്ല, ലോട്ട് ഉപയോഗിക്കും അത്രയല്ലേ. അനന്തരം ഭവതി അതിദേശ സൂത്രം ലോട്ടോ ലംഗ്വത് ലോഡ താമാദയ സ്ഥലോപസ്ഥ. അതായത് ലങ് ഇനി വരാൻ പോവുകയാണ്. ഇവിടെ ലോട്ടിന് അതിദേശം ചെയ്യുകയാണ്. ലോട്ട് ലങ് പോലെ വരുന്നു. ലോട്ട് ലോടി ലങ്വത് കാര്യമാണ് ഈ ഭവന്തി. ലങ്ങിന് വരുന്ന കാര്യങ്ങളെല്ലാം ലോട്ടിൽ വരുമെന്നാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? ലോട്ടിന് പ്രത്യേകം പറയേണ്ട, കാരണം ലങ്ങിന് വിധിച്ച കാര്യങ്ങൾ ലോട്ടിനും വരും. അപ്പൊ ലങ്ങിനെ വിധിച്ചാ മതി. സ്വാമി നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് ഒരു സംശയം കൂടി. നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് ഒരു സംശയമുണ്ട്. ലോട്ടിന് വിദ്യാദി അർത്ഥേഷു ലോട്ട് സ്യാദെന്ന് പറഞ്ഞല്ലോ. ലിംഗിനും ആ അർത്ഥങ്ങൾ മുഴുവനും ഉണ്ടോ? ആ അർത്ഥങ്ങൾ മുഴുവനും ഉണ്ടോ ലിംഗിനും? ലിംഗിനും ആ അർത്ഥങ്ങൾ മുഴുവനും ഉണ്ടല്ലോ. ലിംഗിന് മാത്രം ലോട്ടിന് പറഞ്ഞ അർത്ഥങ്ങൾ മുഴുവനും ലിംഗിനും ഉണ്ടല്ലോ. അതായത് ഇപ്പോ ലോട്ട് വിധിച്ച ഒരു സൂത്രം ഏതാണോ? വിദ്യാദി അർത്ഥത്തിൽ ആശിഷ്യ ലിംഗ്ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ലോട്ടിന് ഒരർത്ഥം കൂടെ ഉണ്ട്. ഇത്രയാണ് അധികം കിട്ടുന്നത്. ആശീർവാദത്തെ ദ്യോതിപ്പിക്കുന്നതിനും ലോട്ട് വരാം. ഇതാണ് നമുക്ക് കൂടുതലായി കിട്ടുന്നത്. ഇപ്പൊ ഒരു രൂപം കൊണ്ട് ഭവതു എന്ന രൂപം കൊണ്ടു കഴിഞ്ഞാൽ ഇത് ഏതർത്ഥത്തിലായിരിക്കും? ആശിഷാർത്ഥത്തിൽ വരാം, വിദ്യാഭ്യാസം രണ്ടർത്ഥത്തിനും വരാം. ലിംഗ് വിധിച്ചാൽ വിദ്യാഭ്യാസം മാത്രമേ കിട്ടൂ. ലിംഗിലാണ് ഉപയോഗിക്കണമെങ്കിൽ വിദ്യാഭ്യാസം മാത്രമേ കിട്ടുള്ളൂ, ആശിസ് കിട്ടില്ല. ലിംഗ് വരെ ലിംഗിന്റെ കാര്യം ഇപ്പൊ ചിന്തിക്കണ്ട. ഇവിടെ ഇപ്പൊ ആശിഷ് ലിംഗിനോടെന്ന് പറഞ്ഞെങ്കിലും ലിംഗിന്റെ പ്രക്രിയയിലെത്തിയില്ലല്ലോ. ഇപ്പൊ ലോട്ടിന്റെ പ്രക്രിയയിലല്ലേ നടക്കുന്നത്. ഇപ്പൊ ഭവതു എന്നൊരു രൂപം കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാതെ വിദ്യാദി അർത്ഥങ്ങളും വരാം, ആശീർവാദാർത്ഥത്തിലും വരാം. ഇപ്പൊ ഭവതൊന്നായി. പിന്നെ ഭവതാതെന്നൊരു രൂപം കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ആശീർവാദാർത്ഥത്തിലാണ്. അപ്പോ അതുകൊണ്ട് എന്ത് വരുന്നു? ഇവിടെ പ്രണവപുരുഷ ഏകവചനത്തില് ഭവതാതെന്നൊരു അധികം രൂപം വരുന്നു. അല്ലേ? ഒരധികം രൂപം വരുന്നു. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊരു രൂപം ആവശ്യമില്ല. ഭവതോ ഭവതാതെന്ന് രണ്ട് ലോട്ടിന്റെയാണ് ചേർത്ത് പറഞ്ഞു. അടുത്തിന്റെ എവിടെയെങ്കിലും ആശീർവാദാർത്ഥത്തിൽ അധിക രൂപം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് പറഞ്ഞാൽ മതി. എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അടുത്തിന്റെ പറയും ഭവ ഭവതാത്. ബാക്കി ഒരിടത്തും വ്യത്യാസമില്ല. അപ്പോ തുഹ്യോഹോ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തെ വ്യത്യാസം വരത്തുള്ളൂ, താതങ്ങ് വരത്തുള്ളൂ. അപ്പോ ലോട്ടിന്റെ രൂപങ്ങൾ എഴുതുമ്പോ വിധിലിംഗ് ആശയലിംഗ് പോലെ മാറ്റി എഴുതേണ്ട കാര്യമില്ല, കാരണം രണ്ടിടത്തെ വ്യത്യാസം വരുന്നു. അതുമാത്രം മതി. പിന്നെ അവിടെ ചിന്തിക്കേണ്ട എന്ത് അർത്ഥത്തിലുള്ളതാണോ? ഇപ്പൊ ഭവതാതെന്ന് വന്നു കഴിഞ്ഞാൽ അത് ആശീർവാദാർത്ഥത്തിൽ, ഭവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിയും ആശീർവാദം രണ്ടും വരും. ഇത്രയോ എല്ലാ സ്ഥലത്തും ആശീർവാദ അർത്ഥത്തിൽ പ്രത്യയങ്ങൾ പ്രത്യേകിച്ച് വിധിക്കുന്നില്ല. തൂലും ഹീലും മാത്രമേ വിധിക്കുന്നു. ഈ ധാതു പിന്നെ ഇതിൽ തന്നെ മറ്റ് ധാതുക്കളൊക്കെ വരുമ്പോൾ വ്യത്യാസം വരും. ഇവിടെ ഭവ എന്ന് വരും. പാധാതുവിന് പാഹി, ത്രാഹി, സ്തുഹി അങ്ങനെയൊക്കെ വരും. വ്യത്യാസങ്ങൾ വരും, പക്ഷെ വ്യത്യാസം വരുന്നത് ഈ രണ്ട് സ്ഥലത്തുമാണ്. പ്രഥമപുരുഷ ഏകോപനത്തിലും മധ്യപുരുഷ ഏകോപനം. അതുകൊണ്ട് സർവത്ര വരാത്തതുകൊണ്ട് ലോട്ടിലെ രണ്ട് രൂപങ്ങൾ ഇല്ല. ആകെയുള്ള വികല്പം എന്ന് പറയുന്നത് ഇവിടെയാണ്. ലോട്ടിന്റെ പ്രക്രിയ ലങ് പോലെ ലങ്ങിലെ എല്ലാം വരത്തില്ല. ലോട്ടോ ലങ് വത്തെന്ന് പറയുമ്പോൾ ഒരു ധാതുവിന്റെ പരത്തിൽ ലകാരങ്ങൾ വിധിക്കുന്നു. ആ ലകാരങ്ങൾക്ക് പ്രത്യയങ്ങൾ വിധിക്കുന്നതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. എങ്ങനെ തിപ്പു വന്നു, അവിടെ എണ്ണല്ലാത്ത സുസ്ധലദുസ നലു അമാഹ പ്രകാരം നല്ലു വന്നു, ലുടപ്രഥമസ്യ ഡാവരൂരസ അത് വന്നു, ഇവിടെ പേരു പ്രകാരം ഇകാരത്തിന് ഉകാരം വന്നു. ഇതെല്ലാം എവിടെയാ സംഭവിക്കുന്നത്? ലകാരത്തിന്. ഇനി ധാതുവിന് വിധിക്കും, മുമ്പിലിരിക്കുന്ന ലുങ് ലിംഗ് ഷടു താത്ത അടുത്ത് വരാൻ പോകുന്നു സൂക്ഷ്. അപ്പോ അത് വേറെ, അതിനിവിടെ എടുക്കണ്ട. ഇവിടെ ഇപ്പൊ ഈ സൂത്രം പറയുന്നത് ലോട്ടോ ലംഗ്വത്ത്. ആ ലകാരത്തിന്റെ സ്ഥാനത്ത് ലോട്ടില് ലങ് പോലെയുള്ള കാര്യങ്ങളും വരും. അപ്പോ ജിജ്ഞാസ ഉണ്ടാവും, എന്താണ് ലങ് ലങ്ങിന് വരുന്ന പോലെയുള്ള കാര്യങ്ങൾ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ലോഢ താമാദേഹ സ്ഥലോപസ്റ്റ വൃത്തിയിൽ എഴുതിയിരിക്കുന്നു. ലോട്ടൻ എന്ത് വരും? താമാദികൾ വരും, സ്ഥലവും. അപ്പൊ വിചാരിക്കും എന്താ ഈ താമാദി, എന്താണ് സ്ഥലോപം? അതിനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് തസ് ധസ് ധ മിപാം താം തം താമഹ. ഓരോരുത്തരും വായിച്ചത് അവരവർക്ക് ഇഷ്ടമുള്ളതാണ്, അവരവർക്ക് സൗകര്യം പോലെ തോന്നി ഇതൊക്കെ വായിച്ചു. ഞാൻ വായിച്ചത് ആരും വായിച്ചില്ല. തസ് ധസ് ധ മിപാം. തസ് എന്ന് പറയുമ്പോൾ പ്രഥമ വർഷ ദിവ്യാണ്, ധസ് എന്ന് പറഞ്ഞാലോ മധ്യപുരുഷ ദിവ്യാണ്, ധ എന്ന് പറഞ്ഞാലോ മിപ്പ് എന്ന് പറഞ്ഞാലോ. അപ്പൊ എത്ര എണ്ണമായി? അഞ്ചെണ്ണം. ഒന്ന് കൂടിയോ? തസ് ധസ് ധ മിപ്പ്. എന്റെ കണക്കിന് നാലേ വരുന്നു. അപ്പൊ ഇത് താനി, ഇത് തുടക്കത്തിലേ ഉള്ളു. ഈ വൈഷമ്യങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ ഇത് മാറും. അതുകൊണ്ട് ഓടുന്നവർ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് ഓടിയാൽ മതി, ഇപ്പോഴേ ഓടണ്ട. തസ് ധസ് ധ മിപാം താം തം ത അമഹ. ഇത് ഇത്രയും വരുമെന്ന് പറയുകയാണ്. ഏത് തസിന്റെ സ്ഥാനത്ത് എന്തോരും താം, ധസിന്റെ സ്ഥാനത്ത് എന്തോരും തം, ധായുടെ സ്ഥാനത്ത് എന്തോരും ഹ്രസ്വം, മിപ്പിന്റെ സ്ഥാനത്ത് എന്തോരും അമ. ഇത്രയേ ഉള്ളൂ. തസ് ധസ് ധമിപാം താം തം താമഹ. എന്നിട്ടും ശരിയായി. തസ് ധസ് ധ മിപാം താം തം താമഹ. താം ത എന്നിടത്ത് എന്ത് സംഭവിച്ചു? താം തം ഇരു അനുനാസികെ വന്നിട്ട് തകാരത്തിന് എന്ത് വന്നു? ഇതാണ് വായിക്കുന്ന ഒരാകെ ഉഴപ്പിക്കുന്നത്. ഞാൻ വായിക്കുന്നത് താമെന്ന്, ഇവിടെ എഴുതിയിരിക്കുന്നത് താനെന്ന്. ഞാൻ പിരിച്ചാ വായിക്കുന്നു, താം തം ത അമഹ എന്ന് പിരിച്ചാ വായിക്കുന്നു. അല്ലാതെ അതുപോലെ വായിക്കണമെങ്കിൽ താൻ തൻ താമഹ എന്നാണ് അല്ലേ? അങ്ങനെ വായിച്ചാൽ വീണ്ടും പ്രശ്നമാകും. പിന്നെ പിരിച്ചു വായിക്കുമ്പോൾ അത് അവിടുന്ന് വന്നു എന്ന് ചിന്തിക്കും. അടുത്ത് തൻ അവിടെ അതിനെ സംഭവിച്ചു. മകാരത്തിന്റെ പര തകാരം വന്നപ്പോ മകാരം വന്നു. അപ്പൊ താന് തന് ത അമ അമ അമ എന്ന് തന്നെയാണ്. ഇതും എന്ത് സമാസമാണ്? ഇതരേതരയോഗദ്വന്ദ്വമാണ്. ഇതിനെ ഇതരേതര യോഗം ചെയ്ത് ഷഷ്ടി ബഹുവനത്തിൽ എന്ത് വന്നു? എന്ന് വന്നു. താം തം ത അമ ഇത് എന്താണ് അതിന്റെ വൃത്തി? വാ പദാന്തസ്യയുടെ എന്നാണോ? വാ പദാന്തസ്യയുടെ വൃത്തി വാ പദാന്തസ്യ ഉദാഹരണം എന്താണോ? പദാന്തസ്യ അനുസ്വാരസ്യ ഈ അനുമ്പുള്ള സൂത്രം ഏതാണ്? എന്താണോ നശ്ച പദാന്തസ്യ ജലി, അതിൽ വിധിച്ച കാര്യത്തിനാണ് എന്ത് പറയുന്നത്? വാ പദാന്തസ്യ. ആ സൂത്രത്തിൽ എന്താ വിധിച്ചത്? അനുസ്വാരം. അനുസ്വാരത്തിന് എന്ത് വരുന്നു ഇവിടെ? വാ പദാന്തസ്യ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അനുസ്വാരം ഇരിക്കുന്നുണ്ടോ? ഇവിടെ എന്താ പറയുന്നത്? അനുസ്വാരസ്യ പരസവർണ്ണ. അതിന് അനുസ്വാരം വരണം അല്ലേ? ആ അതാണ് വ്യത്യാസം. അതായത് അപദാന്തത്തിലാണെങ്കിൽ നകാരത്തിനും മകാരത്തിനും അനുസ്വാരം വരും. പദാന്തത്തിലാണെങ്കിൽ വികല്പമായിട്ട് എന്തുവരും? ആ പരസവർണം വരും. ഇവിടെ അനുസ്വാരം ഉണ്ടോ? താമ് എന്നിരിക്കുന്നിടത്ത് അനുസ്വാരമുണ്ടോ? അപ്പൊ പിന്നെ എന്തുവരും? യരോ അനുനാസികേ അനുനാസികോ വാ, അതാ വരുന്നു. അതാണോ നേരത്തെ പറഞ്ഞത്? അതാണ് വരുന്നത്. മറ്റത് അനുസ്വാരത്തിന് പരസവർണം ഇരിക്കുന്നു. ഇത് യരിന് അനുനാസ്യം ഇരിക്കുകയാണ്, അനുനാസിക പരമിരിക്കുന്നു. ഇവിടെ പരത്തിലിരിക്കുന്ന ഏതാണ്? അല്ല, പരത്തിലിരിക്കുന്നത് താരിന് അനുനാസികം വരും. അനുനാസിയും പരമിരുന്നാലും വരത്തുള്ളൂ അല്ല അല്ലേ? അനുനാസികത്തിന് അനുനാസികോ വാ, യരിന്റെ പരത്തിൽ അനുനാസ്യം ഇരിക്കുകയാണെങ്കിൽ പൂർവത്തിൽ അനുനാസ്യം വരും. അപ്പൊ ഇവിടെ പരത്തിൽ അനുനാസ്യം ഉണ്ടോ? പിന്നെ എങ്ങനെ അത് വരും? അത് പിന്നെ എങ്ങനെ വരും? താമ് താൻ തന്നെ ഇരിക്കുന്നു, മകാരത്തിന്റെ പരത്തിൽ തായിരിക്കുന്നു. താമ് എന്ന് പറയുന്ന മകാരത്തിന് അനുസ്വാരം വന്നിട്ട് അനുസ്വാരസ്യ പരസവർണ്ണം. ഏരോ അനുനാസികോ അല്ല, അല്ല പരസവർണ്ണം മുഴുവൻ അല്ലാതെ പറഞ്ഞു നന്നായി. അപ്പൊ അതെല്ലാം വ്യത്യാസമുണ്ട്. ഒന്ന് നശ്ചാപദാന്തസ്യ ജലി, പിന്നെ വാ പദാന്തസ്യ. അത് നകാരത്തിനും മകാരത്തിനും അനുസ്വാരം, നശ്ചാപദാന്തസ്യ അനുസ്വാരം വരുന്നു. പിന്നെ അനുസ്വാരസ്യ പദാന്തസ്യ പദാന്തത്തിൽ അനുസ്വാരത്തിന് നശ്ച അനുസ്വാരസ്യ ഈ പരസവർണ എന്ന് പറയുന്ന സൂത്രം അനുസ്വാരത്തിന് പരസവർണം ഇരിക്കുകയാണ്. അപദാന്തത്തിൽ വാ പദാന്തസ്യ എന്ന് പറയുന്നത് പദാന്തത്തില് മോ അനുസ്വാരം വന്നിട്ട് എന്തുവരുന്നു? വാ പദാന്തസ്യ വരുന്നു. മോ അനുസ്വാരം വരുന്നു, വാ പദാന്തസ്യ വരുന്നു. മറ്റത് അനുസ്വാരസ്യ പരസവർണം. അനുസ്വാരത്തിന് ഏയ് വരവിരിക്കും പരസവർണം വരും. ഏരോ അനുനാസിക അനുനാസിക എന്ന് പറയുന്നതിന് പരത്തിൽ അനുനാസികരിക്കണം. അപ്പൊ പൂർവ്വത്തിൽ അനുനാസികം വരുന്നു. അപ്പൊ ഇവിടെ അത് വരുന്നില്ല, പരത്തിൽ അനുനാസികം ഇല്ല. ഇല്ല മിതശതുർണ താമാദേ ക്രമാസിഹു ഭവത്. ഇവിടെ എന്ത് വരുന്നു? ഇവിടെ ലോട്ട് പ്രഥമാ ദിവസ തിപ്തസ്സെന്നിരിക്കുന്നു അല്ലേ. ലോടോ ലെങ്ങവത്വം എന്ന് പറഞ്ഞു, ലോട്ടിന് ലെങ് പോലെ വരും. അപ്പൊ ഈ സൂത്രം പറയുന്ന തസ്തദ്ധമിപാം താന്തം താമസ പറയുന്നത് ഗിതഹ ചതുർണാം താമാദേ ക്രമാസ്യഹു. ഗിത്ത് നാലെണ്ണത്തിന്, ഗിത്ത് ലെങ്ങെന്നിവിടെ പറയുന്നില്ല. ഞിത്തുകളെന്ന് പറയുമ്പോൾ ഏതൊക്കെയായി? നക്കാര വിത്തായിട്ടത് ലങ്ങ്, ലിങ്, ലുങ്, ലൃങ്. ലങ്ങനായിട്ട് പ്രത്യേകം വിധിക്കുന്നതല്ല. ഞിത്തിലെ നാലെണ്ണം അതുകൂടെ പറഞ്ഞു. തസ് ദസ് ദ മിപ്പ്. ആ നാലെണ്ണത്തിനും താമാദികൾ വരും എന്ന് പറഞ്ഞു. താം തം അമ്മ വരുന്നു. അപ്പൊ ഞിത്തിലെ നാലിനും വിധിച്ചത് കൊണ്ട് ഏതിന് വരും? ലങ്ങിന് വരും. ലങ്ങിന് വിധിച്ച ഏതിന് വരും? ലോട്ടിന് വരും. പോകുന്ന പോക്ക്. ഈ സൂത്രം ലങ്ങിന് വിധിക്കുന്നില്ല. ഈ സൂത്രം എന്താ ചെയ്യുന്നത്? ഞിത്തില് നാലെണ്ണത്തിന് ആദേശം വിധിക്കുന്നു. ഞിത്തിന് വിധിച്ചോണ്ട് എവിടെ വന്നു? ലങ്ങിന് വിധിച്ചോണ്ട് എവിടെ വന്നു? ലോട്ടിന്. വളഞ്ഞ വഴിക്കാണ്. അപ്പൊ എത്ര ചുറ്റിക്കറങ്ങിയാണ് പോണിനി ആദേശത്തെ വിധിക്കുന്നത് നോക്കും. അപ്പോ ഭവ എന്നുള്ളത് നേരത്തെ പോലെ തന്നെ ഭൂ തസ്സന്നിരിക്കുന്നു. തിങ്സ് സർവധാതു, കർത്തരി ശർപ്പ്, സർവധാർത്ഥാതു ഗുണ അവാദേശം ഭവ തസ്. ഇനി ഇവിടെയാണ് സൂത്രം വരുന്നത് ലോട്ടോ ലങ്വത്. സ്വാമി ഇവിടെ ക്രമം കൊണ്ടാണ് ഇത് വരുന്നത് അല്ലേ? പാണിനിയെ ക്രമം കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് അല്ലേ? പാണിനിയുടെ സൂത്രക്രമം അനുസരിച്ചാണ് ഇങ്ങനെ വരുന്നത്, ലോട്ടിലേക്ക് വരുന്നത്. ഞിത്തിന് വിധിച്ചത് അല്ലെ? ഞിത്തിന് വിധിച്ചത് ലങ്ങിന് വന്നു, ലങ്ങിന് വിധിച്ചത് ലോട്ടിന് വന്നു എന്ന് പറഞ്ഞു. ക്രമമല്ല, സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഞിത്വത് എന്ന് പറഞ്ഞാ പോരെ? ലോട്ടോ ഞിത്വത് എന്ന് പറഞ്ഞാ പോരെ? ഞിത്തിനല്ലേ വിധിച്ചത്? അല്ല, അതെല്ലാം വരാൻ പാടില്ല. എല്ലാ ഞിത്തുകൾക്കും വരാൻ പാടില്ല. അതിന്റെ അപവാദങ്ങൾ വരും. ഇനി ഈ വിധിച്ചതിന് തന്നെ ഇനി അപവാദങ്ങൾ വരും. ഇനി ഓരോ സ്ഥലത്തും വേറെ വേറെ ആദേശങ്ങൾ വരിക്കും. ലങ്ങിന് വന്നതെല്ലാം വരാമെന്ന് മാത്രം. ആ അതിൽ ഞിത്തില് ലങ്വത്ത് എന്ന് പറയുമ്പോൾ ലങ്ങിൽ എന്തൊക്കെ വിധിച്ചിട്ടുണ്ടോ അത് ലോട്ടിൽ വരും. അല്ല, എല്ലാ ഞിത്തിനും വന്നാ ശരിയാവില്ല. അപ്പൊ ഞിത്തില് ലോടോ ലങ്വത്വം എന്ന് പറയുമ്പോ അവിടെ പ്രഥമ ഏകോചനവും അല്ലേ? പക്ഷെ അവിടെ വരാൻ, അവിടെ വരാനില്ല. അപ്പൊ ഇവിടെ ഞിത്തുകൾക്ക് വിധിച്ചിരിക്കുന്നത് ഈ നാലെണ്ണത്തിനാണ് വിധിച്ചിരിക്കുന്നത്. ആ നാലെണ്ണത്തിന് വിധിച്ചത് ലങ്ങിന് വരുന്നു. ലങ്ങിന് വന്നുകൊണ്ട് അത് ലോട്ടിന് വന്നു. അപ്പൊ ഭവ തസ് എന്നിരുന്നു. തസിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? താം വന്നു. അപ്പൊ എന്തായി? ഭവ താം, ഭവതാം എന്നായി. ഭവതു ഭവതാത് ഭവതാം എന്ന് വന്നു. ഭവതു ഭവതാത് ഭവതാം. ഭവതു ഭവതാന്ന് രണ്ട് രൂപം. പ്രഥമാദ്യോദനത്തിൽ ലോടോ ലങ്വത്ത് എന്ന് വിധിച്ചതുകൊണ്ട് ലങ്വത്ത് വരുന്നു. തസ്തദ്ധമിപാം താന്തം തമഹ എന്ന് പറയുന്ന ഞിത്തുകൾക്ക് വിധിച്ചതുകൊണ്ട് നാല് പ്രത്യയങ്ങൾക്ക് നാലാദേശം വരുന്നു. ആ നാലാദേശങ്ങളും ലങ്ങിന് വരും ഞിത്തുകൾക്ക് വിധിച്ചതുകൊണ്ട്. ലോടോ ലങ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ടത് ലോട്ടിനും വരുന്നു. വരുമ്പോഴത്തേക്കും രൂപം ഭവത്താം എന്ന് പറയുന്നു. തിരിച്ചുറ്റിക്കിറങ്ങിയാണ് വരുന്നത്.